ബ്രഹ്മസൂത്രം ജൈമിനിയുടെ അഭിപ്രായമാണ് ആദ്യം പറഞ്ഞു തദ്ഭൂതവനായനു അതദ്ഭാവമില്ല. തദ്ഭൂതനാകുക എന്ന് പറഞ്ഞാൽ സന്യാസത്തെ പ്രാപിച്ചവനും തിരിച്ച് അതദ്ഭാവം ഗർഹസ്ഥ്യം. ഇവിടെ പ്രച്യുതി എന്ന് പറയുന്ന ഗർഹസ്ഥ്യമാണ്, അതില്ല. എന്തുകൊണ്ട്? നിയമമാണ് കാരണം. നിയമത്തിനാണ് ഇവിടെ ശ്രുതികൾ പറഞ്ഞത്. അരണ്യം യാ ഇതി പദം തത്വന്ന പുനര് ഏയാ, ഇങ്ങനെ നിയമങ്ങൾ. ആ വിമോക്ഷ ശരീരസ്യ സോ അനുതിഷ്ഠ യഥാവിധി, ഇങ്ങനെ നിയമമുണ്ട്. ബ്രഹ്മചര്യ സമാപ്യ ഗൃഹി ഭവീത്, ബ്രഹ്മചര്യ ദൈവപ്രവൃജ, ഇതൊക്കെ നിയമങ്ങളാണ്. അപ്പം ഈ നിയമങ്ങളുള്ളത് കൊണ്ട് തിരിച്ചു വരാൻ പാടില്ല. എന്നുവെച്ചാൽ രാഗാദി വശാത് പ്രച്യുതി. ശരി, നിയമം അങ്ങനെയാണ്. നിയമം ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് എന്തെല്ലാം നിയമമുണ്ട്? നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. മനുഷ്യന് രാഗദ്വേഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവൻ അതനുസരിച്ച് പ്രവർത്തിക്കും. നിയമം അവിടെ ഇരിക്കും. അപ്പോൾ രാഗം കൊണ്ട് നിയമമുണ്ടെങ്കിലും, നിയമത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിലും നിയമത്തെ പാലിക്കുകയും പാലിക്കാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ അവൻ്റെ വിവേകമാണ്. ആ നിയമമുണ്ട്, അതനുസരിക്കണം. അത് തെറ്റിക്കാൻ പാടില്ല. അത് വിവേകം. പക്ഷേ രാഗം പ്രബലമായി കഴിഞ്ഞാൽ നിയമങ്ങളെല്ലാം അവിടെ വിസ്മരിക്കും. ഇനി സ്മരിച്ചാൽ തന്നെ അതിന് പ്രാധാന്യം കൊടുക്കത്തില്ല. തൽക്കാലം അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനെ പോകാം എന്ന് തീരുമാനിക്കും. അപ്പോൾ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു, സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനനുസരിക്കണം എന്നങ്ങനെ പറയാൻ കഴിയും. എന്നുവെച്ചാൽ രാഗാദി വശാത് പ്രച്യുതി. അതുകൊണ്ട് രാഗാദികളുണ്ട്, ഒരുവന് എന്തായാലും പ്രച്യുതി സംഭവിക്കും. ലോകത്ത് കാണുന്നു അങ്ങനെയാണ്. ഒരാൾ അങ്ങനെ ഒരു ധർമ്മത്തെ സ്വീകരിച്ചതെന്ന് വിചാരിച്ചു, അത് അയാളതി തുടരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നത് പാടില്ല, അത് സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നിയമശാസ്ത്രസ്യ ബലിയസ്ത്വാദ്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യന് നിശ്ചയിക്കുന്നത് അത് വിവേകത്തിൻ്റെ ബലത്തിലാണ്. മറ്റൊരാളെ നിശ്ചയിക്കുന്നതും സ്വയം നിശ്ചയിക്കുന്നതും. നിന്റെ ധർമ്മം ഇന്നതാണ്, നീ ചെയ്യണം എന്ന് വേറൊരാൾ പറഞ്ഞാലും, അല്ല എൻ്റെ ധർമ്മം ഇന്നതാണ്, ഞാനത് സ്വീകരിക്കേണ്ടതാണ് എന്ന് സ്വയം രണ്ടു തരത്തിലും സംഭവിക്കും. ഒരാൾക്ക് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ വേറൊരാൾ നേരിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നു. അർജുനനെ പോലെ ധർമ്മ സമ്മൂഢ ചേതസായി, അവിടെ ഭഗവാൻ നേരിട്ട് ഉപദേശിക്കുന്നു, നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. അങ്ങനെ സംഭവിക്കും. അല്ലെങ്കിൽ അവിടെ ഉപദേശിക്കാൻ ആരുമില്ല, ശാസ്ത്ര ജ്ഞാനം അവിടെ ശാസ്ത്രത്തിൻ്റെ ആവശ്യം. ശാസ്ത്രജ്ഞാനം, അതിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം, ആ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന സ്മൃതി, രാഗം അവിടെ പ്രബലമായി വരുമ്പോഴും ശാസ്ത്രജ്ഞാനം, അവനധ്യയനം ചെയ്ത ശാസ്ത്രം, അതിൻ്റെ സംസ്കാരം സ്മൃതിരൂപത്തിൽ വരുന്നു, പറയുന്നു അതല്ല ചെയ്യേണ്ടത്, ഇതിൻ്റെ കർത്തവ്യമല്ല, അത് അകർത്തവ്യമാണോ, അതിനെ വിവേകം എന്ന് പറയുന്നു. ഈ രണ്ടു തരത്തിലും സംഭവിക്കാം. സാധാരണ സംഭവിക്കുന്നത് അതാണ്. അപ്പോൾ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കേവലം രാഗദ്വേഷങ്ങൾക്ക് അധീനമായി പ്രവർത്തിക്കാത്തവർ, അങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് ധർമ്മം വിഷയമല്ല, കേവലം രാഗദ്വേഷങ്ങൾക്ക് അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കും. അവരെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വിവേകികളെ സംബന്ധിച്ച് പറയാം. അപ്പോൾ അവർക്കുണ്ടാകുന്ന ശാസ്ത്ര ജ്ഞാന സ്മൃതി അതവരിൽ പ്രബലമായിരിക്കും. അതാണ് നിയമശാസ്ത്രസ്യ ബലീയസ്ത്വാദ്. രാഗദ്വേഷങ്ങളെക്കാളും അവർക്ക് പ്രബലമായി പ്രവർത്തിക്കുന്ന അതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം. അവിടെ മാത്രമേ ശാസ്ത്രം സാർത്ഥകമാകത്തുള്ളൂ. അല്ലാത്തടത്ത് ശാസ്ത്രം പ്രവർത്തിക്കുന്നില്ല. അവരോട് ശാസ്ത്രം ഉപദേശിച്ചിട്ടും കാര്യമില്ല. ശാസ്ത്രം അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ രാഗദ്വേഷാദികൾ അവരുടെ സ്വഭാവം അനുസരിച്ചു വന്നാലും അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം മനുഷ്യനിൽ രൂഢ മൂലമായിരിക്കുന്ന കാര്യങ്ങളാണ്. ശരീരപാദം വരെ ഇതെല്ലാം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പ്രാപ്തമാകും. പ്രാപ്തമാകുന്ന ഒരു ദോഷമല്ല. പക്ഷെ നിയമശാസ്ത്രം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ അത് നന്മ, അത് ഗുണം ചെയ്യും. അല്ലാതെ ഒരിക്കലും അന്ധകരണത്തിന് നല്ല സ്വഭാവത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് ത്രിഗുണാത്മകമാണ്. അപ്പോൾ സത്വത്തിൻ്റെ ഭാഗങ്ങളും രജസിൻ്റെ ഭാഗങ്ങളും തപസ്സിൻ്റെ ഭാഗങ്ങളും ഒക്കെ എല്ലാ മനസ്സിലും ഉണ്ട്. അതില്ലാത്തൊരു മനസ്സില്ല. അതല്ലെങ്കിൽ മനസ്സേ ഇല്ല. ഏറ്റക്കുറച്ചിലുള്ള വ്യത്യാസമാണ്. പൂർണ്ണമായും സാത്വികം, അങ്ങനെ ഒന്നും ഗുണകൽപ്പനയിലില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എവിടെയും പ്രാപ്തമാകാം. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വസ്തുക്ക. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് വരുമ്പോൾ അവനെ ഒരു തീരുമാനത്തിലെത്തിക്കുന്നത് എന്താണ്? അവൻ്റെ സ്മൃതിയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം പ്രയോജനമുള്ളതെന്ന് പറയുന്നു. ഇനി പറയുന്നു, അയാൾ ശാസ്ത്രമൊക്കെ അധ്യയനം ചെയ്തു, അയാൾക്ക് എല്ലാം ഉണ്ട്, എന്നിട്ടും അയാൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന് സമാനം പറയുന്നു, എന്താണ്? അവിടെ രാഗത്തിനാണ് പ്രാബല്യം. അപ്പം അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നു. പക്ഷേ അത് പാടില്ല. ശാസ്ത്രത്തിന് പ്രാബല്യം വരണം, അങ്ങനെയുള്ള ഒരാളെ വിവേകി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന അത്തരം വിവേകികളെ സംബന്ധിച്ചാണ്. അങ്ങനെയല്ലാത്തവരെ സംബന്ധിച്ച് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് കാര്യം. ശാസ്ത്രം അധ്യയനം ചെയ്തിട്ടും ചിലടത്ത് നിഷ്പ്രയോജനമാണ് കാണുന്നത്. കാരണം ശാസ്ത്രത്തെക്കാൾ അവിടെ രാഗദ്വേഷങ്ങൾക്ക് പ്രാബല്യം. അതിൻ്റെ പേരിൽ ശാസ്ത്രത്തെ നിഷ്പ്രയോജനം എന്ന് പറയാൻ പറ്റില്ല. ശാസ്ത്രം നിഷ്പ്രയോജനമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് എവിടെയാണോ അത് സാർത്ഥകമാകുന്നത്, അവിടെയാണ് സപ്രയോജനമാകുന്നത്. എവിടെയെങ്കിലും സാർത്ഥകമാകും, അവിടെ അതിന് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ശാസ്ത്രത്തെ ആർക്കും ഉപേക്ഷിക്കാൻ പറ്റും. അതൊരു പക്ഷേ ഒരാൾ പ്രയോജനം ചെയ്തെന്ന് വരാം ചെയ്തില്ലെന്ന് വരാം, എന്തായാലും കാര്യാകാര്യം നിർണയത്തിന് അതെല്ലാം വരെ വഴിയില്ല. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ പ്രാധാന്യത്തെടുത്ത് കാണിക്കുകയാണ്. അത് ശ്രുതിയായാലും ശരി സ്മൃതിയായാലും ശരി, അങ്ങനെയുള്ള ധർമാധർമ്മ വിചാരത്തിലും അതിനാണ് ബലം, അതിനെ സ്വീകരിക്കണം എന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്ന പ്രച്യുതി അത് സംഭവിക്കാൻ പാടില്ല. ഒരു വിവേകിയിൽ അത് സംഭവിക്കാൻ പാടില്ല. നിയമശാസ്ത്രസ്യ ബലീയസ്ത സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ രാഗത്തിനാണ് പ്രാബല്യം, വിവേകസ്മൃതിയല്ല എന്ന് പറഞ്ഞു. അത് ശാസ്ത്രത്തിൻ്റെ കുറ്റമല്ല, അത് ആ വ്യക്തിയുടെ പ്രകൃതിയുടെ വിശേഷത. ആ വ്യക്തിയുടെ പ്രകൃതി എന്ന് പറയുന്നത് ആ ശാസ്ത്രസ്മൃതിയെക്കാളും സഹജമായിരിക്കുന്നു. ആ പ്രകൃതിക്ക് അവിടെ പ്രാബല്യമുണ്ട്. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയത്തില്ല, പ്രച്യുതി ഇവിടെ അംഗീകരിക്കുന്നില്ല. ജൈമിനൈരപി ഇതി അഭിശബ്ദേന ജൈമിനി ബാദരായണേ അത്ര സംപ്രതിപത്യം ശാസ്തി പ്രതിപത്തി ദാർഢ്യമായ. ഈ ഒരു കാര്യത്തിൽ ജൈമിനിയും ബാദരായണനും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ ഇനി എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരാളിൽ അങ്ങനെ ചുതി സംഭവിക്കുന്നു, അങ്ങനെ ചുതി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചുതി സംഭവിക്കുന്നില്ല എന്നല്ല പറയുന്നത്, അത് സംഭവിക്കുന്നതുകൊണ്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുന്ന ചുതിക്ക് ശാസ്ത്രത്തിൻ്റെ അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം, അതിന് അംഗീകാരമില്ല എന്നുള്ള കാര്യത്തിൽ ജൈമിനിക്കും ബാദരായണനും ഒരേ അഭിപ്രായം തന്നെ. ശാസ്ത്രം അതിലില്ല, ലോകത്തങ്ങനെ കാണുന്നുണ്ട്. ഇവിടെയും ഇത് തുടക്കത്തിലേ പറഞ്ഞു, ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് ഇന്ന് മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുമ്പ് സംഭവിച്ചിരുന്നു എന്ന് സംഭവിച്ചുകൊണ്ട് വരികയും അത് കാരണം എന്തുകൊണ്ട് മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തുടരുന്നിടത്തോളം കാലം ഇതൊക്കെ എല്ലാ കാലത്തും സംഭവിക്കും. അപ്പോൾ പക്ഷെ ഇത് ഇന്ന് ചർച്ച ചെയ്യുന്നതും പണ്ട് ചർച്ച ചെയ്യുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുമ്പ് ചർച്ച ചെയ്ത് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് ചർച്ച ചെയ്യുന്നത്, അത് ശാസ്ത്രത്തിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ തന്നെ എന്താ ഇത് ചർച്ച ചെയ്യുന്നത്, ശരി അങ്ങനെ ഒരാൾക്ക് പ്രച്യുതി സംഭവിച്ചു, അത് സന്യാസത്തെ ഉപേക്ഷിച്ചു ഗൃഹസ്ഥാശ്രമത്തിൽ വന്നു, ഇനി അയാൾ ചെയ്യുന്ന പ്രവൃത്തി ചിത്തശുദ്ധിക്ക് കാരണമാകുമെന്നാണ്. അതാണ് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലുള്ള ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അത് ആകത്തില്ല. എന്തുകൊണ്ട്? അതിന് സമാനം പറഞ്ഞു, എന്തുകൊണ്ട് ചിന്തിക്ക് കാരണമാകുന്നില്ല, ധർമ്മമല്ല, ധർമ്മമല്ലാത്തതൊന്നും ചെയ്തു കഴിഞ്ഞു. അപ്പം അത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ന്യായ അന്യായങ്ങളെ അന്ന് വിലയിരുത്തിയിരുന്നത്. കാരണം അന്ന് ഇത് പറയുമ്പോൾ ഇതെല്ലാം സമൂഹത്തിൻ്റെ ധർമ്മവ്യവസ്ഥയുടെ ഭാഗമാണ്. എല്ലാ ധർമ്മങ്ങളും ബ്രഹ്മചര്യം കരുഗസ്ഥ്യ വനപ്രസ്ഥ സന്യാസം, അതൊരു സമൂഹ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ ഏത് ആർക്ക് ധർമ്മം, ഏത് ആർക്ക് അധർമ്മം, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് ധർമ്മമല്ല, അതുകൊണ്ടത് പാടില്ല എന്നാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇന്നങ്ങനെയാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വ്യക്തിസ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങള്. വ്യക്തിസ്വാതന്ത്ര്യം എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ, ഒരു വ്യക്തി തന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് പ്രവർത്തിച്ച സമൂഹം അത് അംഗീകരിക്കും. സമൂഹം അംഗീകരിക്കും, അത് അംഗീകരിക്കത്തില്ല. ആധുനിക കാലത്ത് കാരണം ഇപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്ന സന്യാസത്തെക്കുറിച്ച്, ബ്രഹ്മചര്യ സന്യാസം. അപ്പോൾ പഴയ കാലത്ത് ഇതെല്ലാം അന്നത്തെ മൊത്തം സമൂഹ വ്യവസ്ഥിതിയുടെ ഭാഗം ആയിരുന്നു. അതുകൊണ്ട് അത് മൊത്തം ആ സമൂഹത്തിൽ വരുന്ന ധർമാധർമ്മങ്ങളുടെ ദൃഷ്ടിയിലാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് ശരിയാണോ തെറ്റാണോ, കാര്യമാണോ അകാര്യമാണോ, അത് അകാര്യമാണെങ്കിൽ അതിൻ്റെ ദോഷം ഇന്നതൊക്കെയാണ്. അതിൻ്റെ ദോഷവും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു, അത് അധർമ്മമാണ് എന്ന് വെച്ചാൽ അത് മുക്തിക്ക് ഉപകരിക്കുന്നതല്ല. ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇന്ന് ഒരിക്കലും അങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നു മനുഷ്യർ. ഇന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് മനുഷ്യർക്ക്, വീഴ്ചകളൊക്കെ സംഭവിക്കാറുണ്ട്. സംഭവിച്ചെങ്ങനെയാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഒന്ന് പ്രധാനമായിട്ടും ഇതിൽ വരുന്ന ഈ ധർമാധർമ്മ വിചാരങ്ങൾ, ഇത് അധർമ്മമാണ് ധർമ്മമാണ് എന്നുള്ള വിചാരങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനോട് ചിന്തിക്കാൻ പലരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇങ്ങനെ ഒരു വിചാരം വേണ്ട, അങ്ങനെ ആധുനികന്മാർ പറയുന്നു. അങ്ങനെ ഒരു വിചാരമേ ഇതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് ചെയ്യും. ഇവിടെ പറയുന്ന ഈ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മചര്യ സങ്കല്പം, സന്യാസ സങ്കല്പം, ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പഴയകാലത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് ഇവിടെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് തന്നെ പറയും. അപ്പോൾ ആ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അത് ജീവിത വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. എന്നുവെച്ചാൽ ഒരാൾക്ക് ഒരു കാലം വരെ ബ്രഹ്മചര്യമായി ഇരുന്നേ പറ്റും. അന്നത്തെ വ്യവസ്ഥിതി അതായിരുന്നു. ഇന്നിപ്പോ അത് ജീവിത വ്യവസ്ഥയുടെ ഭാഗമാണോ എന്ന് യാതൊരു നിർബന്ധം ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ യാതൊരു നിർബന്ധവും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ആകാറുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ പറയുന്ന എന്താണ്? ശരി, ഇതൊക്കെ ആധ്യാത്മികമായൊക്കെ അങ്ങനെ മാത്രം ചിന്തിക്കുന്നവർ, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ നിയമങ്ങൾ. അപ്പോൾ പലർക്കും ആധ്യാത്മികം വേണം, ഈ നിയമങ്ങളൊന്നും വേണ്ട, അങ്ങനെ ഒരു ചിന്താഗതിയും ഇന്നുണ്ട്. ആധ്യാത്മികമൊക്കെ ആകാം, പക്ഷെ ഇത്തരം നിയമങ്ങളൊന്നും വേണ്ട. എന്നുവെച്ചാൽ അത് ഒരു ഇന്നത്തെ സമൂഹ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് ആധ്യാത്മികം വേറെ, ഈ പറയുന്ന ബ്രഹ്മചര്യം പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അസംബന്ധമാണ്, അതൊന്നുമില്ലാതെ തന്നെ ആധ്യാത്മിക ശരിയാകും എന്ന് പറഞ്ഞ് പുതിയ വ്യാഖ്യാനങ്ങൾ. പഴയകാലത്ത് അങ്ങനെയല്ല, അതൊരു ഭാഗമാണ്, അത് കൂടി കൂടിയേ തീരും എന്നുള്ള ആ നിലയിൽ നിന്നുകൊണ്ടാണ് ഇതിനെക്കൂടി ചിന്തിക്കുന്നത്. പിന്നെ ഇത് എന്ന് പറയുന്ന അന്ന് സമൂഹത്തിൽ എല്ലാവർക്കും ബാധകമാണ്, അന്ന്. ഇന്നങ്ങനെയല്ല. ഇന്നെന്ന് പറയുന്നത് ഇതിനുവേണ്ടി പ്രത്യേക ആൾക്കാർ, അവർക്ക് മാത്രം ബാധകമായ കാര്യങ്ങളാണ്. അങ്ങനെ മാറി എന്ന് പറയും. ഇപ്പോൾ ഇത്തരം ധാർമ്മികമായ ആചാരങ്ങളെ സംബന്ധിച്ചാലും അതിന് വരുന്ന ആധ്യാത്മികമായ കാര്യങ്ങളായാലും ശരി, അന്നത്തെ കാലത്ത് അത് ഈ വ്യവസ്ഥിതിയിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ബ്രഹ്മചാരി എന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കണം, ഗൃഹസ്ഥൻ എന്നതൊക്കെ അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ നിയമങ്ങളും അതിനോടൊപ്പം തന്നെ ആധ്യാത്മികമായ കാര്യങ്ങളും എല്ലാം അതിന് അന്തർഹിതമാണ്. ആ വ്യവസ്ഥിതിയിൽ നിന്ന് ഇതിനൊന്നിനെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇന്നങ്ങനെയാണ്, ഇന്നങ്ങനെയല്ല. ഇന്ന് ഇതിൻ്റെ ആൾക്കാർ പ്രത്യേകമായി, അത് കാലം കൊണ്ടുവന്ന ഒരു മാറ്റമാണ്. ഇന്ന് ഇത് ഒക്കെ പറയുന്ന ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഈ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളൊന്നുമില്ല. ആശ്രമങ്ങൾ, മഠങ്ങൾ, അതിനുദ്ദേശമല്ല എഴുതിയത്. അത് പിൽക്കാലത്ത് വന്നു. അത് അവിടുത്തെ ആശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയുള്ള ആശ്രമങ്ങളല്ല. ആശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മേരിയും ഗാർഹസ്ഥ ഇങ്ങനെയുള്ള ആശ്രമങ്ങളേ ഉള്ളൂ. ആ ആശ്രമങ്ങളിലാണ് ഈ വ്യവസ്ഥ ചെയ്യുന്നത്. ഇന്ന് വന്നപ്പോൾ അതെല്ലാം എന്തായി? ആശ്രമം തന്നെ മാറി. ഇന്നത്തെ ആശ്രമവും അന്നത്തെ ആശ്രമവും നമ്മൾ വ്യത്യാസം, ഇന്നത്തെ ആശ്രമത്തിന്റെ വ്യവസ്ഥിതിയായിരിക്കണമെന്നാണ് ഇന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഇതങ്ങനെയല്ല, അന്നത്തെ ആശ്രമത്തിന്റെ വ്യവസ്ഥിതിയായിരുന്നു. എന്നുവെച്ചാൽ അതെല്ലാ മനുഷ്യരുടെയും ഇത്തരം വ്യവസ്ഥിതികൾ അംഗീകരിച്ചിരുന്നു. എല്ലാ മനുഷ്യരുടെയും ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നതങ്ങനെയല്ല, സമൂഹത്തിൽ നിന്നും മാറിയിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം കാര്യമായി മാറി. അതുകൊണ്ട് അതുകൂടെ കണക്കിലെടുത്തിട്ട് വേണം ഇന്ന് ചിന്തിക്കാൻ പറയും. അപ്പോൾ അന്ന് ഇതിൽ ഉള്ള വീഴ്ചകളൊക്കെ വന്നാൽ അത് സമൂഹത്തിലെ തന്നെ, ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും അത് സമൂഹത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഗുണമുണ്ടെങ്കിലും സമൂഹത്തിൽ ആണാകുന്നത്, ദോഷമുണ്ടെങ്കിലും അത്. ഇന്നങ്ങനെയല്ല, ഇന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഈ പറയുന്ന ചുതിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകും, വ്യക്തികളുടെ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാകും. സമൂഹത്തിൽ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മാറുകയും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് വന്നുപോയി. പണ്ടതങ്ങനെ ആയിരുന്നില്ല. പണ്ടത് സമൂഹത്തിൻ്റെ ഭാഗം, ഇന്നങ്ങനെയാണ്. സമൂഹത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു വിഭാഗക്കാരുടെ പ്രശ്നങ്ങളാണത്. ചുതി വന്നാൽ അതവരുടെ ദോഷം, അവർ ശിക്ഷിക്കപ്പെടും. സമൂഹത്തെ അത് ബാധിക്കുന്നില്ല. ഉണ്ടോ? സമൂഹത്തെ അത് ബാധിക്കുന്നില്ല. സമൂഹത്തിന് വേണ്ടി നിയമനിർമ്മാണങ്ങളൊന്നുമില്ല. ആ, നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, നിങ്ങളൊക്കെ ഇത് പാലിച്ചോളണം എന്നാണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഇതൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അത് കൊണ്ട് ഗുണങ്ങളല്ല കൂടുതലും ദോഷങ്ങളുണ്ടായിട്ടുള്ളത്. കാലം വരുത്തിയ മാറ്റങ്ങളാണ്. അപ്പോൾ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ നിലനിൽപ്പിന് ഒരു പ്രശ്നമായി തീരും. ഇന്നത്തെ കാലത്ത് പണ്ടങ്ങനെയുള്ള ദോഷം വന്നു കഴിഞ്ഞാൽ പൊതുവെ എവിടെയും ദോഷം വരാം, ആർക്കും വരാം. ദോഷ സമൂഹത്തിൻ്റെതാണ്. ഇന്ന് ദോഷമെന്ന് പറയുന്നത് പ്രസ്ഥാനങ്ങളുടെയാണ്. അതാണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഇതൊന്നും എല്ലാവർക്കും ബാധകമല്ല. അന്ന് ഇതെല്ലാം എല്ലാവർക്കും ബാധകമായതുകൊണ്ടാണ് ഇതിൻ്റെ പ്രമാണങ്ങളായി ശ്രുതി സ്മൃതി, ശ്രുതി സ്മൃതി എന്നെല്ലാം പറയുന്ന എന്താ, സമൂഹത്തിലെ എല്ലാ വർണ്ണങ്ങൾക്കും എല്ലാ ആശ്രമങ്ങൾക്കും ബാധകമായ കാര്യമാണ്. ഇന്ന് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞാൽ നോക്കുന്നവരാണോ, ഒരു സ്വാമി സ്വാമി ഇങ്ങനെയൊക്കെയല്ലേ ആയിരിക്കേണ്ടത്? സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അത്. സ്വാമി അതിനെ ഉല്ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാമിയുടെ തകരാറാണ്. സമൂഹത്തിനൊന്നുമില്ല. സമൂഹം എന്ന് പറയുന്നത് ഇതിനെ കാണുകയും വിമർശിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ് സമൂഹവും അതിൻ്റെ വ്യവസ്ഥയും. സമൂഹം സുരക്ഷിതമാണ്. ഇതെല്ലാം ഒരു വിഭാഗക്കാരുടെ ദോഷമാണ്. എന്നുവെച്ചാൽ ഇത് സമൂഹത്തിൽ നിന്നൊക്കെ മാറിപ്പോയി. സമൂഹത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒന്നായി വന്നു. കാലം കൊണ്ടുവന്ന വ്യത്യാസങ്ങൾ. ഒരുപക്ഷെ അങ്ങനെ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഒരു കാലത്തിൽ അതിന് ഗുണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഇന്നതുകൊണ്ട് ദോഷങ്ങളേ ഉള്ളൂ. അപ്പോൾ ദോഷങ്ങളില്ലെങ്കിലും ഉണ്ടെന്ന് ആരോപിക്കാം. ദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ശിക്ഷ വിധിക്കാം. അപ്പം മൊത്തം ഇതിനെയൊക്കെ ബാധിക്കും. സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതാണ്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ നിലയിലല്ല ഇത് പണ്ട് ചിന്തിക്കുന്നത്. പണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് ചിന്തിക്കുന്ന കാലത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും ആ മൊത്തം വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ പൊളിറ്റിക്സ് അല്ല പണ്ടത്തെ പൊളിറ്റിക്സ്. അന്നുകൊണ്ട് ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഇന്ന് ആ പൊളിറ്റിക്സിൻ്റെ സ്വഭാവം മാറി. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കാലം വന്ന മാറ്റവും പരിസ്ഥിതികളും ഒക്കെ കണക്കിലെടുക്കണം. ശാസ്ത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അന്ന് ചിന്തിച്ചതാണ്. ഇന്ന് പിന്നെ പല ഇതാണ്. ഇന്നിപ്പോൾ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരി അങ്ങനെയൊക്കെ ഉള്ള വീഴ്ചകൾ വന്നാൽ അത് എങ്ങനെയാണ് തന്നെ ബാധിക്കുന്നത്. നന്ദി ചിന്തിച്ച എന്താണ്, ശരി അങ്ങനെ ഒരാൾ വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവന് ചിത്തശുദ്ധി ഉണ്ടാക്കുമോ? ഇതാ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതാണ് ആദ്യം ചിന്തിക്കുന്നത്. ഉണ്ടാകത്തില്ല, അതുകൊണ്ട് വീഴ്ച വരാൻ പാടില്ല ഇന്ന് ചിന്തിക്കുന്ന എന്താണ്? ഇന്ന് ഇത്തരം വീഴ്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയുമോ? അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ സൽപ്പേരിനെ ബാധിക്കില്ലേ? എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കും? ഇങ്ങനെയല്ലേ ഇന്ന് ചിന്തിക്കുന്നു? അല്ലെന്ന് പറയാൻ പറ്റും? എന്താ മാറി? പണ്ടങ്ങനെയല്ല, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നങ്ങനെയല്ല, അറിഞ്ഞാലേ ദോഷമുള്ളൂ, അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അന്നാണ് ഇന്നുള്ളവർ ചിന്തിക്കുന്നത്. അന്നത്തെ സദാചാര ബോധം എന്ന് പറയുന്ന പൂർണ്ണമായും ധർമ്മം എന്ന് പറയുന്ന അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ല. ഇന്നത്തെ സദാചാരം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്നത്തെ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് കാലം കൊണ്ടുവന്ന മാറ്റം. അപ്പോൾ ഇന്നത്തെ രീതിയിലല്ല പണ്ഡിതനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ശാസ്ത്രത്തെ, ഇന്നുള്ളവർക്ക് ശാസ്ത്രം വേണ്ടല്ലോ. അവർ എന്തെന്ന് ശാസ്ത്രം? ശാസ്ത്രത്തിൻ്റെ ഒക്കെ ആവശ്യമൊന്നും, നമ്മുടെ കാര്യം നമ്മൾ തീരുമാനിക്കും. എന്തുകൊണ്ടാണ്? അതിന്നത്തെ പൊളിറ്റിക്സാണ്. പണ്ടങ്ങനെയല്ല. അന്ന് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ ദോഷങ്ങളും ഉണ്ടാകാം, പക്ഷെ അതിൻ്റെ ഗുണവശത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് ചിന്തിച്ചിരുന്നത് ഇങ്ങനെയാണ്. അതെങ്ങനെ മനുഷ്യനെ ബാധിക്കുന്നു, അതിൻ്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്, അങ്ങനെയാണ്. അതിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു പോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അന്നുള്ള മനുഷ്യർ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യവസ്ഥിതിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഇതിനോട് കൂടുതൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാം. ഇന്നുള്ള മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെ, ഇന്നുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് അവരതിൽ അതിൽ ആത്മാർത്ഥയ്ക്ക് പകരം അവർ കൂടുതൽ അവർ കാപ്പട്ടിയങ്ങളെയാണ് സ്വീകരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പിന്നെ അതൊന്നും ഇത് കാലം കൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെയൊക്കെ അവർ നിർത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സമൂഹത്തിൽ ധർമാധർമ്മ വിചാരത്തിലൂടെ വ്യവസ്ഥിതി നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നിലനിന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അതിൽ നിന്നൊക്കെ സമൂഹം മാറിപ്പോയി. അങ്ങനെ മാറി വന്നപ്പോഴത്തേക്ക് ഈ ശാസ്ത്രത്തിൽ നിന്ന് യാതൊരു പ്രസക്തിയില്ലാതായി. അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യൻ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് ശാസ്ത്രത്തെ ഏറ്റവും നിഷേധിക്കുന്നത്. ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി അവരാണ് ഏറ്റവും ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കേണ്ടത്. കാരണം ധർമാധർമ്മങ്ങൾ അവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞേ ആധ്യാത്മികത ഉള്ളൂ. പക്ഷെ ഇന്നെന്താ പഠിപ്പിക്കുന്നത്? ശാസ്ത്രങ്ങളൊക്കെ അസംബന്ധമാണ്, അത് വേണ്ട. വൈപരീത്യമാണ്, തലതിരിഞ്ഞുപോയി. അപ്പോൾ ആ ധർമാധർമ്മ വിചാരങ്ങളുടെ ഭാഗത്ത് ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിച്ചില്ലെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഇവിടെ വേണം, അല്ലെങ്കിൽ അതും ദോഷം. ഇല്ലെങ്കിൽ ആധ്യാത്മികത ഒരിക്കലും നിലനിൽക്കത്തില്ല. അതാണ് ഇന്ന് കാണുന്നത്. എന്താണ് ഇത്രയും സമൂഹത്തിൽ അവഹാസ്യമായി തീരുന്നത്? അപ്പോൾ ഇന്ന് ആധ്യാത്മികതയുടെ, ശുദ്ധമായ ആധ്യാത്മികതയുടെ പേരിൽ ഒന്നും ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്തതാണ്. മൂല്യച്യുതി ഒരുപാട് സംഭവിക്കും. പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മറ്റ് പലതിനെ ആശ്രയിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഈ ശാസ്ത്രങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ട് സ്വേച്ഛാചാരികളായി മാറുന്നതിൻ്റെ ഒരു ദോഷമാണ്. അപ്പോൾ അത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആരും തുറന്നൊന്നും സമ്മതിക്കത്തില്ലെങ്കിലും അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഇതിന് നല്ല വശമുണ്ട്. ആ നല്ല വശത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. അന്ന് ധർമ്മവും ആചാരവും ഒക്കെ പാലിച്ചു കഴിഞ്ഞാൽ എത്ര ഇമേജ് ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടല്ല, ഇന്നത്തെ പോലല്ല. ഇന്നത് മാറി, അതിൻ്റെ ദോഷങ്ങളുണ്ട്. പിന്നെ എന്താണ്, കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു സമൂഹമാണ് എന്ന് പറയുമ്പോൾ പിന്നെ ഇതൊന്നൊരു വിഷയമേ അല്ല. മൊത്തത്തിൽ ലോകം അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ മാറ്റം കൊണ്ട് എന്ത് ലാഭമുണ്ടായി, എന്ത് ദോഷമുണ്ടായി എന്ന് പറയും. അപ്പോൾ നിയമശാസ്ത്രസ്യ ബലിയസ് അതാണ്. ഈ നിയമശാസ്ത്രം ബലിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്ത് അതനുസരിച്ച് പോകും. അതൊരു കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അന്ധമായി എന്തിനെങ്കിലും പിന്തുടരുന്നതിലും അർത്ഥമില്ല. വിവേകം ഉപയോഗിച്ച് അത് ചെയ്യും. അത് ഇപ്പോൾ പൂർവ്വകാലത്തിൽ നിന്ന് സ്വീകരിക്കാം എന്നുള്ളത് നല്ലത് സ്വീകരിക്കുക. അത് പ്രാവർത്തികമാകുമ്പം ഭാവിയിലേക്കും കൂടി ഉപകരിക്കുന്നതായിരിക്കും. രണ്ടും വേണം. പലപ്പോഴും പറ്റിയിട്ടുള്ളതാണ്. പൂർവ്വകാലത്തിൽ നിന്ന് എടുക്കും, പക്ഷേ ഭാവിയിലേക്ക് ഉപകരിക്കാത്ത കാലമായിരിക്കും. അപ്പം സമൂഹം അതിന് തള്ളുകളെ. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനുമുണ്ട് അപകടങ്ങളുണ്ട്. വിവേകപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അടിസ്ഥാനം ഒരു തത്വമാണത്. ഇത്തരം ധാർമ്മികമായ കാര്യങ്ങളിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല വശങ്ങളെ സ്വീകരിച്ച് തന്നെ പോകണം. ഇല്ലെങ്കിൽ ഈ പറയുന്നതിനൊന്നും വേറെ അർത്ഥമില്ലാതെ, ഒരു സ്വീകരിക്കാൻ വയ്യാത്തവരാണ് പറയുന്നത്, ഇതിലൊന്നും ഒരർത്ഥമില്ല. ബ്രഹ്മചര്യ സന്യാസം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യന് വഴിതിരിച്ചാണ്, ഇതിനൊന്നും ഒരു കാര്യമില്ല. അല്ല, ഇതൊക്കെ കാര്യം ഉണ്ടെന്ന് പറയുന്നവർ ഇതിലെ ശാസ്ത്രത്തിൻ്റെ ഭാഗങ്ങളെ എത്രമാത്രം സ്വീകരിക്കുന്നു, അതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ ഇവിടെ പറയുന്ന രണ്ടു കൂട്ടരും നിയമശാസ്ത്രത്തിൻ്റെ ബലത്തെ അംഗീകരിക്കുന്നു. ജൈമിനി രപി ഇത്യഭിശബ്ദേന ജൈമിനി ബാധന അത്ര സമ്പ്രതിപത്തി ശാസ്ത്രി പ്രതിപത്തി ദാർഢ്യായ ഈ ആശയത്തിൻ്റെ ഉറപ്പിന് വേണ്ടി അപ്പി എന്ന് പറയുന്നു. അപ്പം പ്രച്യുതി പാടില്ല എന്നുള്ളത് തന്നെയാണ്. ശാസ്ത്രസമ്മതമല്ല. രാഗം കൊണ്ട് സംഭവിക്കുന്നുണ്ട് മനുഷ്യന്, പക്ഷെ അത് ശാസ്ത്രസമ്മതമല്ല. അതിനൊരു ശാസ്ത്രത്തിൽ നിന്ന് പ്രമാണം കിട്ടത്തില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പഴയ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നാണ്. അതാണ് അടുത്തന്നെ ചർച്ച ചെയ്യുന്നത്, പ്രച്യുതി സംഭവിക്കുന്നവരുടെ കാര്യങ്ങൾ അതെങ്ങനെയൊക്കെയാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അതിനടുത്ത അധികരണത്തിൽ അതാണ് ചർച്ച ചെയ്യുന്നത്, തുടർന്ന് വരുന്ന ഭാഗത്ത് ആർക്കൊക്കെ സംഭവിക്കാം, എങ്ങനെയൊക്കെ ആകാം എന്ന് പറയുന്നു. പഴയ പ്രശ്നം എന്തെങ്കിലും സമാധാനം ഉണ്ടോ? അപ്പൊ എല്ലാവരും അംഗീകരിച്ചു. സമ്മതി ഒന്നുകിലും സമ്മതിക്കേണ്ടി വരും. എന്താണോ ഇവിടെ ഭാഷകാരന്റെ വ്യാഖ്യാനമാണ് ശരി. യോ എം പ്രതി വിധിയേതേ സത്യ ധർമ്മം, അതാണ് ഗീതയുടെ ആശയം എന്ന് സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതല്ല സാധാരണ നമ്മൾ പ്രചരിപ്പിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. ഇതിലെന്തെങ്കിലും തീരുമാനമായോ എന്നാണ്. അയ്യോ, ആർക്കെങ്കിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. യോജം പ്രതി വിധീയത തന്നെയാണെന്ന് ഒരു പക്ഷത്തിൽ പറയാൻ പറ്റും. ഗുണകർമ്മമാണെങ്കിൽ ഗുണകർമ്മം അനുസരിച്ചാണെങ്കിലും യോജം പ്രതി വിധീയത തദേവ തസ്യ ധർമ്മ രണ്ടും ഒരുമിപ്പിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നു. അതെങ്ങനെയാ? അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അർജുനന് ഈ ഒരു വിഷയം വന്നപ്പോ കൃഷ്ണന്റെ വിധിയെ സ്വീകരിക്കേണ്ടി വന്നില്ലേ? കൃഷ്ണന്റെ വിധി എന്തായാലും അർജുനനെ സ്വീകരിക്കേണ്ടി വന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എവിടെയെങ്കിലും ഒരു വിധി സ്വീകരിക്കേണ്ടി വരില്ലേ ഈ ഗുണം കർമ്മം തീരുമാനിക്കാൻ? അതുകൊണ്ട് ശാസ്ത്രം പ്രമാണമാണെന്ന് പറഞ്ഞത്. അപ്പൊ അത് ഗുരു ഇപ്പൊ ഇത് ജ്ഞാനിയായ ഒരാൾ പറയുന്ന സ്വീകരിച്ചാ പോലെ സ്വീകരിക്കണം. അതിനഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ ഗുരു പറയുന്നത് സ്വീകരിക്കണമെന്ന്, ജ്ഞാനി പറയുന്നത് സ്വീകരിക്കണമെന്ന്, അതിനൊന്നും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളല്ലോ. അല്ല, ആർക്കാലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മളിപ്പോ ചോദ്യം അതല്ലല്ലേ. അതിന് സമാധാനം ഉണ്ടോന്നാണ് ചോദിച്ചു. ഏത് ഗുണകർമ്മം അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ ഗുണകർമ്മം എന്താണെന്ന് ഒരാൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുമോ? അവനവന്റെ ഗുണോ? അവനവന്റെ ഗുണം അവനവൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയും? അപ്പൊ ഇത് തെറ്റായ അറിവുണ്ടപ്പോ ഒരാള് പറഞ്ഞ് മാറ്റുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾക്ക് നമ്മുടെ ധാരണ ശരിയല്ലെങ്കിൽ അത് തിരുത്തുമെന്ന് പറഞ്ഞില്ലേ? അത് മനുഷ്യര് രണ്ടു തരത്തിലുണ്ട് ലോകത്ത് തന്നെ നമുക്ക് കാണാം. ചിലർ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുന്നു. അത് അർജുനന്റെ കാര്യത്തിൽ എന്താണ്? അർജുനന് ഒരാളെ ഉപദേശിക്കേണ്ടി വന്നേ എന്തുകൊണ്ട്? ധർമ്മ സമ്മൂഢ ചെയ്ത് ഉപദേശിക്കുന്നു. അപ്പോൾ അങ്ങനെ സ്വയം തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റൊരാളെ സമീപിക്കുമ്പോൾ അത് തന്നെ ഗുരു അല്ലേ? ഇനി ഏതൊരു വിഷയം തന്റെ മുമ്പിൽ വരുമ്പോഴും പോയി ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വന്ന് തീരുമാനി പ്രവർത്തിക്കാൻ പോയാൽ പിന്നെ ഗുരുവിന് ഇരിക്കെ പ്രതി ഉണ്ടോ? ഉണ്ടോ? ഗുരുവിന് ഉറങ്ങാൻ പറ്റൂ? കാരണം ഇവനെന്ത് പ്രശ്നമുണ്ടെങ്കിലും ഗുരുവിൻ്റെ അടുത്ത്. അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ, പ്രായോഗികമായും സാഹചര്യങ്ങളനുസരിച്ചും പലപ്പോഴും സ്വയം തീരുമാനമെടുക്കേണ്ടിയും വരുന്നു. സമൂഹത്തിൽ അങ്ങനെയാ കാണുന്നു. അല്ലാതെ ഈ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ലോകത്ത് സാധാരണ കാണുന്ന എങ്ങനെയാണ്? നിർദ്ദേശം ഉണ്ടെങ്കിലും അതാരും അനുസരിക്കാറില്ല. അതൊരു സത്യമല്ലേ? നിർദ്ദേശം ഒരു വഴിക്ക് പോകും, പ്രവൃത്തി വേറെ. അപ്പൊ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചില സന്ദർഭങ്ങളും കാണും. ആ സന്ദർഭമാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമില്ലേ? എവിടെ? ഈ പറഞ്ഞ കൃഷ്ണന്റെ അഭിപ്രായം അല്ല അർജുനൻ ചെയ്തതെന്ന്. എങ്ങനെ? കൃഷ്ണന്റെ അഭിപ്രായമാണോ അല്ലയോ അർജുനൻ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് സത്പ്രകാശാനന്ദ സ്വാമിയുടെ ഗീതാബോധനയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നില്ലേ? അല്ല, ഇപ്പൊ ആൾക്കാർ ഇതിപ്പോ ഗീതയെ പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് തന്നെ. പലതരത്തിൽ വ്യാഖ്യാനം വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. പലതരത്തിൽ വ്യാഖ്യാനമുണ്ട്. അതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, എല്ലാവരും ഒരേ രീതിയിൽ വ്യാഖ്യാനിച്ച പിന്നെ പ്രശ്നം തീർന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പലതരത്തിൽ വ്യാഖ്യാനം ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണ്. അത് അനുകൂലിക്കുന്നവരെയാണ് പലതരത്തിൽ വ്യാഖ്യാനിക്കും, എതിർക്കുന്നവരും വ്യാഖ്യാനിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുകൂലിക്കുന്നവരാണ്, ഗീതയെ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ എതിർക്കുന്നവരിങ്ങനെ പറയുന്നു, അതിനെന്ത് സമാധാനം എന്നാ ചോദിക്കുന്നു. അല്ലാതെ നമ്മളിപ്പോൾ രാമാനുജൻ പറഞ്ഞത് ശരിയാണോ, മാധവൻ പറഞ്ഞത് ശരിയാണോ, ചന്ദ്രയാ ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നു. അതനുകൂലിക്കുന്നവരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇതിനെ ചോദ്യം ചെയ്യുന്നവർ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രമാണമായി സ്വീകരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെയുണ്ട്, അത് മറ്റൊരു വിഷയം. എന്തായാലും അനുകൂലിക്കുന്നവരാണ്. ഇത് പ്രതികൂലിക്കുന്നവരുടെ അഭിപ്രായമാണ്. അതിനെക്കുറിച്ച് എന്തെന്നുള്ളതാണ്, അതിന് അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് നിന്നെന്ത് സമാനം പറയാൻ പറ്റും? അതോ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഞങ്ങളും അവരെ കൂടെ ചേരുന്നു, രണ്ടേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ അനുകൂലിക്കുന്നവരെന്നുണ്ട്, അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ശരി ഗീതയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ല എന്ന് പറയാൻ കഴിയണം, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ചേരണം, അതാണ് ശരിയെന്ന് പറയുന്നത്. ഇതിലേത് പക്ഷമെന്നാണ് ഞാൻ ചോദിക്കുന്നു. എങ്ങനെ? അതൊക്കെ ശരിയാണ്. പ്രിയമായത് ചെയ്യണമെന്ന് വിചാരിച്ചത് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കില്ല, ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. പ്രിയമായത് ചിലപ്പോൾ ഹിതമായിരിക്കും, ഹിതമല്ലാതിരിക്കും. ഇതൊക്കെ സർവസമ്മതമായ കാര്യങ്ങളാണ്. പ്രിയം ഹിതമായ ചെയ്തുകൂടെ? പ്രിയമായത് ഹിതമാകില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രിയം ഹിതമല്ലെങ്കിൽ ചെയ്യുന്നില്ല. അതും ഈ ഇവിടുത്തെ ചോദ്യമായിട്ടെന്താ ബന്ധം? പ്രിയമുള്ളത് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒരു നിയമം പറയാൻ പറ്റില്ല. പ്രിയമുണ്ട്, അതുകൊണ്ട് നന്നായി ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് പ്രിയമാണ്, പക്ഷെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റത്തില്ല. ചിലത് ചെയ്യാൻ കഴിഞ്ഞെന്നും വരും. അങ്ങനെ നിയമം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. എന്റെ പ്രിയമുള്ളത് കൊണ്ട് എനിക്കത് നന്നായി ചെയ്യാൻ പറ്റുമെന്നോ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. അവിടെ എങ്ങനെയാ വ്യവസ്ഥ ഉണ്ടാകുന്നു? അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് പ്രിയമുള്ളതെല്ലാം എല്ലാവരും നല്ല രീതിയിൽ ചെയ്യണം. അങ്ങനെ നടക്കുന്നുണ്ട്, ലോകത്ത് കാണുന്നുണ്ട്. അതുമിതുമായിട്ട് എന്താ ബന്ധം? ഇനി പ്രിയമുള്ളത് നന്നായി ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നാ എന്താ ഇവിടുത്തെ പ്രശ്നത്തിന് എന്താ സമാധാനം? എന്താ സമാധാനം? അവശ്യം ഭാവി എന്ന് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ വയ്യാത്ത കാര്യം. അതായത് അവശ്യം ഭാവിയായ കർമ്മങ്ങൾ എന്ന് പറയണം. എന്നുവെച്ചാൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ വയ്യാത്ത കർമ്മങ്ങൾ ചെയ്തേ തീരുമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അത് ഈ ശാസ്ത്രത്തിനെല്ലാം വിരുദ്ധമോ? അങ്ങനെയല്ല പറയുന്നു. വിനയോ, നിനക്കെന്താണോ വിധിച്ചിരിക്കുന്ന അത് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ അവശ്യം ഭാവിയാണ് ചെയ്തേ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഒരുത്തിന് തോന്നുകയാണ്. ഇതിപ്പോൾ എനിക്ക് ചെയ്തേ പറ്റൂ എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾ അത് ചെയ്യും. അപ്പോൾ അയാൾക്ക് ഇവിടെ പറയുന്ന ശാസ്ത്രസ്മൃതി നിയമം ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്? എനിക്ക് തോന്നുന്നു ഇതെനിക്ക് ചെയ്തേ പറ്റും, ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് അധർമ്മമെന്ന് പറയുന്നത് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പം പിന്നെ ധർമാധർമ്മത്തിന് വ്യവസ്ഥിതിയില്ലാതെ വരും. അവശ്യം ഭാവി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ആദ്യം അത് അവശ്യമാണോ അല്ലയെന്ന് തീരുമാനിക്കണം. അതിങ്ങനെ തീരുമാനിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണോ അതോ ജന്മത്തിനനുസരിച്ചാണോ ഇത് അവശ്യം ചെയ്യേണ്ടതാണ്? അപ്പോൾ ഇപ്പം ജന്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ വളരെ എളുപ്പമാണ്. ബ്രാഹ്മണൻ, ശൂദ്രൻ, ശൂദ്രൻ അവൻ ജനിച്ചപ്പോഴേ അവൻ ശൂദ്രനാണ്. അവൻ അവശ്യം ഭാവിയാണ് പരിചര്യ. അവനത് ചെയ്ത് തന്നെ തീരണം. സംഗതി വളരെ എളുപ്പമാണ്. അതിൽ നിന്ന് അവന് മാറാൻ പറ്റില്ല എന്നുകൊണ്ട് അതാണ് അവൻ്റെ ധർമ്മം. അപ്പോൾ വേറൊരു അവന് അത് വിധിച്ചിരിക്കുന്നു, അത് അവൻ ചെയ്യുന്നു. വേറൊരു ധർമ്മം അവന് ചെയ്യാം, മറ്റൊരു വർണ്ണിയുടെയും ധർമ്മത്തെ അവന് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്നും അവൻ്റെ ധർമ്മമല്ല. അപ്പോൾ അവശ്യം ഭാവി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? പറയാൻ പറ്റില്ല. അവിടെ വിധിയെ പരിശോധിക്കണം. പിന്നെ പറയാനുള്ളത് എന്താണോ, തൻ്റെ ഗുണങ്ങൾക്കനുസരിച്ച് അത് പറയാം. എൻ്റെ ഗുണമനുസരിച്ച് എനിക്കിത് ചെയ്തേ പറ്റൂ. എൻ്റെ ഗുണം എന്താണ്? ഞാനത് ചെയ്തേ പറ്റൂ. ശരി, അപ്പോൾ അങ്ങനെ ഗുണമനുസരിച്ച് എനിക്ക് പ്രാപ്തമാകുന്ന ഒരു കർമ്മം, അത് പിന്നെ ഞാനവിടെ എന്ത് ചെയ്യുന്നു, ധർമാധർമ്മ ഭേദത്തോടുകൂടി ചെയ്യുന്നു. അങ്ങനെ ഗുണം കൊണ്ട് പ്രാപ്തമാകുന്നു എന്ന് വിചാരിച്ച് എല്ലാം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ എനിക്ക് വിവേകം വേണം. ധർമ്മമാണോ അധർമ്മമാണോ എന്നൊക്കെ ചിന്തിക്കുന്നു. ഗുണം കൊണ്ട് പ്രാപ്തമാകുമെന്ന് വെച്ചാൽ രാഗം കൊണ്ട് പ്രാപ്തമാകുന്ന എന്തും എന്നാണ്. സാറിന് പറയുന്ന ഉദാഹരണമാണ്, അതാണ് മത്സ്യമാംസങ്ങളൊക്കെ ഭക്ഷിക്കണമെന്നുള്ളത് എനിക്ക് രാഗം കൊണ്ട് പ്രാപ്തമാകും. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രം പറയുന്നു അത് പാടില്ല. അപ്പോൾ രാഗം കൊണ്ട് പ്രാപ്തമായാലും ഗുണം കൊണ്ടത് പ്രാപ്തമായാലും അവിടെ പിന്നെ വിവേകം ഉപയോഗിക്കണം. ഭക്ഷ്യഭക്ഷ്യശാസ്ത്രം, എന്ത് ഭക്ഷിക്കുക, എന്ത് ഭക്ഷിക്കാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ലാത്ത ഒഴിവാക്കുക, അത് ഭക്ഷിക്കാമെന്നുള്ള കഴിയുക. അപ്പോൾ അവിടെ എന്ത് വരുന്നു, ശാസ്ത്രം അവിടെ വന്നു, അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവന് ഗുണം കൊണ്ട് പ്രാപ്തമായ കർമ്മം അവന് നല്ല ഗുണം അനുഷ്ഠിക്കാൻ പറ്റും. ഗുണം കൊണ്ട് പ്രാപ്തമെന്ന് ഏതും അനുഷ്ഠിക്കാം. അപ്പം പിന്നെ അവൻ ഏത് കുലത്തിൽ ജനിച്ചു എന്നോ, അവൻ പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ ഒന്നും അല്ല ചിന്തിക്കുന്നു. അവൻ്റെ ഗുണം കൊണ്ട് പ്രാപ്തമായത് ധർമാധർമ്മ വിഭാഗത്തോടുകൂടി ചെയ്യും. അപ്പോൾ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുവനിൽ ഏത് ഗുണവും പ്രാപ്തമാകാം. ഗുണത്തിനനുസരിച്ചെന്ന് പറഞ്ഞാൽ അവിടെ അതവൻ്റെ സ്വധർമ്മമായി, അതവന് നല്ല ഗുണം അനുഷ്ഠിക്കാം എന്നും വ്യാഖ്യാനിക്കാം. അപ്പോൾ അവിടെയും പ്രശ്നമില്ല. ഒന്നുകിൽ ജന്മത്തെ ജാതി അനുസരിച്ച് അവിടെ അവൻ അവശ്യം ഭാവിയായി ചെയ്യുക, അല്ലെങ്കിൽ ഗുണത്തെ അനുസരിച്ച് അവശ്യം ഭാവിയായി ചെയ്യുക. രണ്ടിടത്തും സ്വധർമ്മമാണ്. ജന്മത്തെ അനുസരിച്ചാണ് സ്വധർമ്മത്തെ സ്വീകരിക്കണം. ഈ ശൂദ്രൻ്റെ സ്വധർമ്മം പരിചരിക്കുകയാണ്, അവൻ നല്ലവണ്ണം ചെയ്യുക. ഗുണമനുസരിച്ചാണെങ്കിൽ ഒരുത്തന് വന്നു ചേരുന്ന പ്രവൃത്തിയാണ്. ഗുണമനുസരിച്ച് അതവൻ്റെ സ്വധർമ്മം, അത് നല്ലവണ്ണം ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രശ്നം എവിടെയാ വരുന്നത്? സ്ഥായിയായ ഒരു ഗുണവും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗുണവും ഉണ്ടല്ലോ അർജുനന്റെ ജീവിതത്തിൽ. അല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പിന്നെ ചോദിക്കാം. പ്രശ്നം വരുന്ന ഇവിടെയാണ് സ്വാമി, ആ ഗുണം എന്താണെന്നുള്ള, എന്റെ ഗുണം ഒരു സമയത്ത് ഏതാണ്, അതാണ് പ്രശ്നം ഇവിടെ. അതല്ല ഞാൻ ചോദിച്ചതല്ല. ജന്മമനുസരിച്ചാണെങ്കിലും സ്വധർമ്മം അനുഷ്ഠിക്കാം, ഗുണമനുസരിച്ചാണെങ്കിലും സ്വധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കാം എന്നിരിക്കെ ഇവിടെ എന്താ പ്രശ്നമെന്നാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന പ്രശ്നം. അപ്പൊ പരധർമ്മം എങ്ങനെ സ്വനിഷ്ഠിതമാകും എന്നുള്ളതാണ്, അതാണല്ലോ പ്രശ്നം. അപ്പൊ ഇത് രണ്ടും സ്വീകരിക്കുന്നിടത്തും ഈ പ്രശ്നം വരുന്നുണ്ടോ? ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ ഈ പ്രശ്നം വരുന്നുണ്ടോ? ഉണ്ട്. അതല്ല, ഗുണമനുസരിച്ച് കർമ്മം എന്ന് പറയുമ്പോൾ ഇതെല്ലാ ഗുണങ്ങളെയും കണക്കിലെടുക്കണം. അല്ല, മാറുന്നതായിരിക്കും ധർമ്മം. എന്താ കുഴപ്പം, ഗുണം മാറാമെങ്കിൽ ധർമ്മത്തിന് മാറിക്കൂടെ? ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ആരെങ്കിലും തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന സാധനമാണോ? കാലത്തിനനുസരിച്ചും ഗുണമനുസരിച്ച് അവരുടെ ഗുണം എല്ലാ രീതിയിലും മാറും. സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാം ഗുണം മാറും. അപ്പോൾ ധർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഒരു വ്യക്തിയെ തന്നെ ഗുണമനുസരിച്ച് അവൻ്റെ ധർമ്മം തീരുമാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഗുണമല്ല വൈകുന്നേരത്തെ ഗുണമെങ്കിൽ ഗുണത്തിനനുസരിച്ച് അവൻ്റെ ധർമ്മവും മാറും. ഗുണമനുസരിച്ച് ചെയ്താൽ മതി, ദോഷമൊന്നുമില്ല. ഇഷ്ടമല്ല, ഗുണമെന്നാ പറയുന്നു. എങ്ങനെ രാഗം കൊണ്ട് വരുന്നത് ഗുണം കൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞല്ലോ സ്വാമി, ഇപ്പൊ പറഞ്ഞല്ലോ. എങ്ങനെ രാഗവും ഗുണവും ഒരേപോലെ ആണെന്ന് സ്വാമി? അല്ല, ഗുണം എന്ന് പറയുന്നത് അത് അത് ഗുണങ്ങൾ ഒരുവനിൽ പ്രവർത്തിച്ചിട്ട് അതിൽ നിന്ന് പ്രകടമാകുന്നതാണ് രാഗദ്വേഷങ്ങളല്ല, അതിന്റെ പിന്നിലാണ് ഗുണം. പറയുന്നില്ലേ സത്വ സഞ്ജായതേ ജ്ഞാനം എന്ന് പറഞ്ഞ ജ്ഞാനം എന്ന് പറയുന്ന ഗുണത്തിന്റെ ഫലമാണ്, സത്വത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ പറയുന്ന എന്താണ്, രജസ്സിൽ നിന്ന് രാഗം വരുന്നു. അതാണ് അവനങ്ങനെ പറയുന്നത്. കാര്യകാരണങ്ങൾ പലയിടത്തും അഭേദമായും ഭേദമായും പറയും. അപ്പോൾ അങ്ങനെ ഗുണങ്ങൾ വരുന്നു. ഗുണങ്ങളനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഗുണമനുസരിച്ച് ഒരാളുടെ കർമ്മം പ്രാപ്തമായാൽ അവിടെ അയാൾ എന്ത് ചെയ്യണം? അതിൽ ധർമാധർമ്മ വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഗുണങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ധർമ്മവും മാറും, ദോഷമൊന്നുമില്ല. രാഗം വരുന്നത് രജോ ഗുണത്തിൽ നിന്നാണ്. എല്ലാവരിലും മൂന്ന് ഗുണങ്ങളും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ സത്വം എന്നുള്ള ഒരു ഗുണമനുസരിച്ച് ഈ രാഗം രജോ ഗുണത്തിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറാൻ പാടില്ലേ? അല്ല, അത് ഒരു ഗുണത്തിൽ നിന്നും പൂർണ്ണമായും പറ്റില്ല. കാരണം കർമ്മം ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ രാഗം വേണമല്ലോ. ഏത് പ്രവൃത്തിയായാലും സാത്വികകർമ്മമായാലും ശരി, അതിന്റെ പിന്നിൽ വന്ന് വേണം, രാഗം വേണം. അപ്പോൾ അത് അവിടെ അനുപേക്ഷണീയമായ രാഗത്തെയോ ദേഷ്യത്തെയോ ഒക്കെ ഉപേക്ഷിക്കാൻ വയ്യാത്ത സ്വീകരിച്ചേ പറ്റും. അല്ലാതെ പൂർണ്ണമായും ഒഴിവാക്കി പറ്റില്ല. എന്തുകൊണ്ട്? അന്ധകരണത്തിൻ്റെ വിശേഷത അതാണ്. അതുകൊണ്ടാണെന്ന് പറയുന്നത്, രാഗത്തെക്കുറിച്ച് എന്ന് പറഞ്ഞെന്താണ്? കാമം ധർമാവിരുദ്ധം എന്ന് പറഞ്ഞില്ലേ? ധർമാവിരുദ്ധം എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായി അത് ഒഴിവാക്കാൻ ഇല്ല. ധർമാവിരുദ്ധോ കാമോസ്മി എന്നൊക്കെ പറയുന്നതാണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് സാത്വികനിലും രാജസനിലും താമസനിലും എല്ലാം കാണുമ്പോൾ അതിൻ്റെ അളവിൽ വ്യത്യാസമൊന്നേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകടമായിരിക്കുന്ന സ്വഭാവ വിശേഷതകൾ ഗുണങ്ങൾ എല്ലാം കണ്ടിട്ട് ഊഹിക്കുകയാണ്. അവൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇന്നതായിരിക്കും. അങ്ങനെയാണ് ഈ ഗുണ സിദ്ധാന്തം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ സ്ഥായിയായിരിക്കില്ല. കാരണം മനുഷ്യന് സ്വന്തം അനുഭവമാണ്. സ്വഭാവം എപ്പോഴും ഒരുപോലെ ഇരിക്കും. രാവിലെ നല്ല ഉന്മേഷമായിരുന്നെങ്കിൽ ഉച്ചയാകുമ്പോൾ മൂടെല്ലാം പോയി ഓഫായിരിക്കും. അത് പറയുമോ ഇത് താമസമാണ്. വൈകുന്നേരം വീണ്ടും വരുന്നു, ഇപ്പോൾ രാജസമായി. അപ്പോൾ ഇത് അനുഭവത്തിൽ നിന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്, അല്ലാതെ എൻ്റെ പിന്നിൽ വേറെ റിസർച്ചൊന്നും ചെയ്ത് കണ്ടെത്തിയത്. മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഗുണങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ധർമ്മവും മാറും. ഗുണകർമ്മം, ഗുണങ്ങൾക്കനുസരിച്ചാണ് കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മമാണ് ധർമ്മം. ഗുണം മാറുമ്പോൾ ധർമ്മവും മാറും. ഒരു ദോഷവുമില്ല ഗുണങ്ങൾക്കനുസരിച്ച്. പിന്നെ അവിടെ വിവേകം ഉപയോഗിച്ചാൽ അത് ധർമ്മമായി, അല്ലെങ്കിൽ സ്വാഭാവിക കർമ്മം എന്ന് പറയും. അവിടുത്തെ ഗുണം എന്നുള്ളത് ഈ മൂന്ന് ഗുണങ്ങളെ തന്നെയാണെന്ന് വ്യാഖ്യാനിച്ചതല്ല, അല്ലാതെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടോ? സത്വം, രജസ്, തമസ്, ഇവിടെ എല്ലാം പറയുന്നു. ഗുണകർമ്മ വിഭാഗശൈലിയിലെ ഗുണമുണ്ടല്ലോ, അത് പിന്നെ ഗുണമെന്നൊക്കെ ഭാഷ്യകാരൻ പറഞ്ഞതല്ലേ? അല്ലല്ലോ, ഗീതയിൽ തന്നെ എത്ര ഭാഗത്ത് സത്വം, രജസ്, സത്വ, സഞ്ചാരം പറയാം. അതിനെ വർണ്ണമായിട്ട് അല്ലെങ്കിൽ ധർമ്മമായിട്ട് ബന്ധിപ്പിക്കുന്നിടത്ത് ആ ഗുണം എന്നുള്ളത് ആ വ്യക്തിയുടെ സ്വഭാവം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. സ്വഭാവം എന്ന് എത്രയോ നമ്മൾ പറഞ്ഞു, സ്വഭാവസ്തു പ്രവർത്തതേ സഹജം കർമ്മ കൗന്ദേയ. ഇവിടെയൊക്കെ സ്വഭാവത്തെ പറയുന്നു. അത് ഗീതയിൽ തന്നെ ഉണ്ടായില്ലേ? അല്ല, നമ്മളാരെങ്കിലും കൂട്ടിച്ചേർത്താണ്. അതിനെ ത്രിഗുണാത്മകമായ സത്വ, സത്വഗുണപ്രധാനി, സത്വഗുണം കൂടുതലുള്ള ബ്രാഹ്മണൻ, രജോ സത്വ, ഉപസർപ്പിത രജോഗുണമുള്ള ക്ഷത്രിയൻ എന്നെല്ലാം ഭാഷ്യകാരനല്ലേ പറയുന്നത്? അത് ഗീതയുടെ ശ്ലോകമായിട്ട് അല്ല, അവിടെ അങ്ങനെ പറയുന്നതിന് തെറ്റില്ല. എന്ത്? സത്വം അധികരിച്ച് രജസ് ഗുണമായിരിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് തെറ്റില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെയുള്ള ഒരാൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ ജന്മന അങ്ങനെ ആയിരിക്കുന്നില്ലല്ലോ. അത് ജന്മനാണെന്ന് പറയുന്നിടത്തല്ലേ ദോഷം വരുന്നത്. ശൂദ്രനിൽ സത്വം വർദ്ധിച്ചും ശൂദ്രനെന്ന് പൊതുവെ സമൂഹം കണക്കാക്കുന്നവരും എന്ന് വെച്ചാൽ ജന്മനാൽ അവൻ ശൂദ്രനാണെന്ന് പറയുന്നു. അവന് സത്വം വർദ്ധിച്ച് രഹസ്യം പറഞ്ഞിരുന്നാൽ അവന് ബ്രാഹ്മണനാണല്ലോ. അപ്പോൾ അവന് ശൂദ്രത്വം എന്ന് പറയുന്നത് അവന് സ്ഥിരം കൊടുത്തിരിക്കുന്ന പട്ടമുണ്ട്. അത് മറിച്ചായി കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? ഇപ്പോൾ സമൂഹത്തിൽ നിലവിലിരിക്കുന്നത് ജാതിയാണ്, അത് ജന്മം കൊണ്ടുവരുന്ന ജാതി അങ്ങനെ പറയുന്നു. പക്ഷേ അതങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. ഗുണം കൊണ്ടെന്ന് പറയുമ്പോൾ ഒരാളെ നമുക്ക് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ശൂദ്രനെന്നോ ഒന്നും ലേബൽ ചെയ്യാൻ പറ്റില്ല. അവനെല്ലാമാണ് എന്ന് പറയേണ്ടി വരും. അതാണ് ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മം എന്ന് പറയുന്നതിൻ്റെ തത്വം. അപ്പോൾ സെൻസസ് എടുക്കുമ്പോൾ അവന് ഇവൻ ബ്രാഹ്മണനെന്ന് എഴുതാൻ പറ്റില്ല, സർട്ടിഫിക്കറ്റ് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവൻ എല്ലാമാണ്. അപ്പൊ ഗുണങ്ങൾക്കനുസരിച്ച് ധർമ്മം സ്വീകരിക്കുമ്പോ ഗുണം മാറി ആ ധർമ്മവും മാറും. എന്താ ദോഷം? അത് മഹാഭാരതത്തിൽ യുധിഷ്ഠിരനും അജഗരനും തമ്മിൽ, അജഗരനും അജഗരന്റെ ആ പർവമുണ്ടല്ലോ, അവിടെ യുധിഷ്ഠിരനോട് യമൻ ചോദിക്കും, അജഗരൻ ചോദിക്കുമ്പോ ഈ ശമം ദമം മുതലായ ഗുണങ്ങൾ അനുസരിച്ചാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നല്ലേ പറയുന്നത്? ഗുണങ്ങളെന്നല്ലോ പറയുന്നത്. എങ്ങനെ ശമല്ല, അത് പറഞ്ഞല്ലോ, കാര്യകാരണങ്ങളെ ഭേദമായിട്ടും അഭേദമായും പറയും പലയിടത്തും. അടിസ്ഥാന തത്വം അനുസരിച്ച് അതെവിടെ നിന്ന് വരുന്നു. അതുകൊണ്ട് സമം ശമം എന്ന് പറയുന്നത് സത്വമാണെന്നും പറയുന്നേ തെറ്റില്ല. അത് തത്വത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഗുണപരിണാമം എന്ന് പറയുന്ന അടിസ്ഥാന സിദ്ധാന്തത്തെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട്, സാംഖ്യ സിദ്ധാന്തം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ പറയും. അത് ശാസ്ത്രീയമായി പേശപ്പെടുന്നുണ്ട്. മഹാഭാരതത്തിൽ പലയിടത്തും പറയുന്നുണ്ട് ആ കാഴ്ചപ്പാട്. ഗുണമനുസരിച്ച് തീരുമാനിക്കണം കർമ്മത്തെ, അതാണ് ധർമ്മം. അതാണ് വർണ്ണം എന്നെല്ലാം പറയും. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് ശരി, അത് സ്വീകരിക്കാം. ഒന്നുകിൽ അത് സ്വീകരിച്ചാൽ ഈ ഗീതാ ശ്ലോകത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് സ്വീകരിച്ചോളൂ, ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മം. പക്ഷെ പ്രാമാണികമായ ഗ്രന്ഥം ഗീതയാണ്, അതിലെ ഒരു ശ്ലോകമാണ് ഇത്. അപ്പോൾ അത് എങ്ങനെ വ്യാഖ്യാനിക്കും? ജന്മമനുസരിച്ചല്ലാതെ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് പറഞ്ഞ അല്ല, ഇപ്പൊ സാമാന്യ ഗുണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരുവനിൽ അധികരിച്ചിരിക്കുന്ന ഗുണം. ഇപ്പൊ സത്വമാണെങ്കിൽ സത്വം, രജസാണെങ്കിൽ രജസ്. അതോടൊപ്പം മറ്റ് താമസങ്ങൾ ഇതും വരും, അതതിനെ സഹായിക്കുന്നതേ ഉള്ളൂ. അവൻ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. എന്താ ദോഷം? അല്ല, സാമാന്യ ഗുണമെന്ന് പറയുന്നത് എന്താ അതിന്റെ അർത്ഥം? ജന്മനായിരിക്കുന്നത് സാമാന്യ ഗുണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജന്മന എന്ന് പറയുന്നത് ഇപ്പോ കുട്ടി ജനിച്ചു. ഈ സാമാന്യ ഗുണമെന്ന് പറയുന്നത് എത്ര വയസ്സ് വരെ, എവിടെ വെച്ചാ തീരുമാനിക്കുന്നു? ജനിച്ചപ്പോഴേ തീരുമാനിച്ച. പിന്നെ അറിയാൻ വയ്യാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്, അറിയാന്നുള്ള കാര്യം പറയുന്നു. അല്ല, അവനില് ബാല്യത്തിലോ അവന്റെ സംസ്കാരം പ്രകടമാകുന്ന സമയത്ത് അവനിൽ എന്താണോ പ്രകടമാകുന്നത്, അവനില് സംസ്കാരം പ്രകടമാകുമ്പോ ബാല്യത്തില് എത്രാമത്തെ വയസ്സ് ഒന്ന് പറഞ്ഞുതരാം. ഇവന്റെ ഈ സംസ്കാരം പ്രകടമാകും 5, 10, 12, 15, അതുവരെ എന്താ? അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ബാല്യം, അതായത് ശൈശവത്തിലൊന്നും ഒരാളുടെയും ഗുണങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്താണ് ഗുണം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇവിടെ ശൈശവം കഴിഞ്ഞ് എന്താണ് കൗമാരമായി, യൗവനമായി, വാർദ്ധക്യം ആകുമ്പോഴാണ് ഓരോരുത്തരുടെ തനി ഗുണം പുറത്തു വരുന്നത്. എന്നിട്ടാണ് പറയുന്നത് ബാല്യത്തിലെ തീരുമാനിക്കുള്ളൂ. ഈ ജന്മത്തിലാണല്ലോ തല്ല് വാങ്ങുന്നത്, അടുത്ത ജന്മത്തിലല്ലല്ലോ. അത് അത്തരം ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയില്ല, യാതൊരു അർത്ഥവുമില്ല, വെറുതെ സമയം കളയാൻ വന്നെയാണ്. നമ്മുടെ ചോദ്യമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മുടെ ചോദ്യത്തിന് ചോദ്യം ഡയറക്റ്റാണ്, സമാധാനം ഇന്നതാണ് എന്നൊരു സമാധാനം ഒന്നുകിൽ പറയുക, അല്ലെങ്കിൽ പുറോഷിയുടെ കൂട്ടത്തിൽ ചേരുക. എങ്ങനെ? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ്. അന്നത്തെ വർണ്ണത്തിനനുസരിച്ച്, അന്നത്തെ വർണ്ണത്തിൽ വിധിച്ച എല്ലാ കർമ്മങ്ങളും ഇന്നില്ലെന്നോ? അത് ഇന്നില്ല, വേണ്ട, അതെന്തോ അതും ശരിയാണ്. അന്നത്തെ ധർമ്മങ്ങളല്ല ഇന്ന് കാലം കൊണ്ട് ധർമ്മത്തിന് മാറ്റം വന്നു, അതുകൊണ്ടെന്താ? അത് അംഗീകരിച്ചല്ലേ പറ്റും. അന്നത്തെ ധർമ്മങ്ങളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും, മനുഷ്യന്റെ ധർമ്മങ്ങൾക്ക് മാറ്റം വരും. അതുകൊണ്ട് എന്താ ബാക്കി? അതായത് അന്നത്തെ വിധികളനുസരിച്ചുള്ള കർമ്മം ഇന്ന് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, അന്നത്തെ വിധി അനുസരിച്ചിന്ന് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്ന് വേദത്തിന് സ്മൃതികളിലും എല്ലാം വിധിച്ചിരിക്കും. പല ഭാഗങ്ങളും ചിലതൊക്കെ കഴിയും. ഭൂരിപക്ഷവും ഇന്ന് പിന്നെ ധർമ്മങ്ങളെല്ലാം മാറിപ്പോയി. അപ്പൊ അന്നത്തെ വിധി അനുസരിച്ചിട്ട് ഇന്ന് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. അത് ശരിയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനി ചെയ്താൽ തന്നെ അപൂർവം ചിലർക്ക് ചില കർമ്മങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ആ വിധികളെ എന്താണ്, അതുകൊണ്ട് അതൊന്നും വേണ്ടെന്നാണോ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അത് പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടെന്താ, അതുകൊണ്ട് ഇവിടെ ഇപ്പൊ എന്താ സമാധാനം? എന്താ അപ്പോ ഇവിടെ സ്വധർമ്മവും പരധർമ്മവും പറഞ്ഞ സ്വധർമ്മം ഗൃഹസ്ഥധർമ്മം, പരധർമ്മം സന്യാസിയുടെ ധർമ്മം. ഇവിടെ സ്വധർമ്മം എന്നുള്ളത് ഗൃഹസ്ഥന്റെ ധർമ്മം, പരധർമ്മം എന്നുള്ളത് സന്യാസിയുടെ ധർമ്മം. അങ്ങനെ എടുക്കാം, അങ്ങനെ എടുത്ത് ചിന്തിച്ചാൽ. സ്വധർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബ്രാഹ്മണ ക്ഷത്രിയ ഏതായാലും അത് വിഷയമേ അല്ല. അവിടെ പർണം എന്നുള്ള വിഷയം ഇവിടെ വരുന്നില്ല. ശരി, അത് സമ്മതിച്ചു. അപ്പൊ ഇവിടെ സന്യാസിയുടെ ധർമ്മത്തിന്റെ ഗുണാതീതമായ ധർമ്മമാണ്, അത് അർജുനന് പ്രാപ്തമായിട്ടില്ല. സന്യാസിയുടെ ധർമ്മം എന്ന് പറയുമ്പോ അത് ഗുണാതീതമാണ്. അപ്പൊ ഒരാള് സന്യാസത്തിലേക്ക് പ്രവേശിക്കാന്ന് വെച്ചാൽ അത് എന്താണ്, ഈ നാലാശ്രമങ്ങളുടെ ഭാഗമാണ്. അതിനും അപ്പുറം പോകുമ്പോഴാണ് എന്ത് വരുന്നത്, അത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. സന്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ ചെറുത് ഇവം ഭക്ഷ്യം ഭോക്തും അർഹതി എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് മാറി ഇവിടെ ഇപ്പൊ ഈ എന്താണ് ചുതിയെക്കുറിച്ചൊക്കെ സംഭവിക്കുന്നില്ല. അത് വർണ്ണ അത്യാശ്രമമാണെങ്കിൽ പിന്നെ ചുതി സംഭവിക്കും ഇല്ല. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് എന്താണ്, സന്യാസത്തിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോൾ അതൊരാശ്രമമാണ്, വ്യവസ്ഥയാണ്. മറ്റൊന്ന് ഗൃഹസ്ഥം. ശരി, ഇതിനെ കുറിച്ച് തന്നെ ചിന്തിക്കാം. ഇതിലെന്താ സന്യാസം? 100% അത് അർജുനന് വന്നിട്ടില്ല. വന്നിട്ടില്ല, അതിനോട് ഒരു വിയോജിപ്പും ഇല്ല. അപ്പൊ പിന്നെ അർജുനജിയുടെ പരധർമ്മമല്ലേ സന്യാസം എടുക്കുന്നത്? സന്യാസം എടുക്കുന്ന പരധർമ്മമല്ലേ? അർജുനൻ ഗൃഹസ്ഥ ധർമ്മത്തിന് യോഗ്യനാണെങ്കിൽ സന്യാസം പരധർമ്മമാണ്, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതിനുള്ള അർജുനൻ വന്നിട്ടില്ല. അല്ല, നമ്മുടെ പ്രശ്നത്തിലേക്ക് വരട്ടെ. അപ്പോ അർജുനനെ സംബന്ധിച്ച് ഗുണങ്ങൾക്കനുസരിച്ചല്ലേ പറയുന്നത്, ജാതിക്കനുസരിച്ചല്ലല്ലോ. ആണോ? ഗുണത്തിനനുസരിച്ചോ ജാതിക്കനുസരിച്ചോ? ശരി, ഗുണത്തിനനുസരിച്ചാണെങ്കിൽ അർജുനനെ സംബന്ധിച്ച് പരധർമ്മമാണ് എന്ത്, സന്യാസം. അപ്പൊ അത് സുനിഷ്ഠിതമാകും. അപ്പൊ സന്യാസമാവും. നമ്മുടെ സന്യാസത്തെ കുറിച്ചല്ല പറയുന്നത്, ബാഹ്യമായൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉള്ളില് വേറെ ആരെങ്കിലും ആയിരിക്കും. സ്വനിഷ്ഠിതം, സന്യാസം സുനിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ബാഹ്യമായി എല്ലാമൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ വേറെ പരിപാടിയാണോ? അതാണ് സ്വയം തീരുമാനിക്കുന്നത്. അല്ലല്ല, ഇത് ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളതാണ്. എന്റെ സന്യാസം ഇതാണ്, തന്റെ സന്യാസം ഇതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റൂ. എന്നാ പിന്നെ ഈ പറയുന്ന പ്രസ്തുതിയുള്ള കാര്യങ്ങളൊക്കെ എന്റെ സന്യാസം എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. എന്റെ സന്യാസത്തിൽ ഇതൊക്കെ ഉണ്ട്, എന്റെ സന്യാസത്തിൽ വേണ്ട, താൻ തന്റെ പണി നോക്കെന്ന് പറഞ്ഞാൽ മതി. ഈ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് പറ്റില്ല. ഈ പറയുന്നത് ശരിയാണ്. ഇവിടെ ഇപ്പൊ ഏറ്റവും പ്രധാന വിഷയം ഇതാണ്. ഒന്ന്, അർജുനന്റെ ധർമ്മം എന്ന് പറയുന്നത് സന്യാസമല്ല. അർജുനൻ പറയുന്നു എനിക്ക് സന്യസിക്കണം. അപ്പോൾ അവൻ പറയുന്നു പാടില്ല. എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുന്നു? അത് പരധർമ്മമാണ് എന്ന് വെച്ചാൽ അത് സ്വനിഷ്ഠിതമല്ല. ആണോ? പരധർമ്മം സ്വനിഷ്ഠിതമാവുക. അതുകൊണ്ടാണ് പറയുന്നത് എന്നത് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ അത് സ്വനിഷ്ഠിതമല്ലാത്തോണ്ട് അർജുനന്റെ തെറ്റിദ്ധാരണയാണ് ഞാൻ സ്വനിഷ്ഠിതമാകുന്നു. അത് കണ്ടിട്ടുകൊണ്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. എങ്ങനെ? അർജുനന്റെ മിഥ്യാധാരണയാണ് ഞാൻ സ്വനിഷ്ഠിതമായിട്ട് ചെയ്യുമെന്ന്, അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. അല്ല, അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും. എന്താണ് പരധർമ്മം? സ്വനിഷ്ഠിതമാണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. പറഞ്ഞിട്ടില്ലല്ലേ? അങ്ങനെ പറയുന്നില്ലല്ലോ. ഇങ്ങനെ കഷ്ടപ്പെട്ട് വ്യാഖ്യാനിച്ച ഏതെല്ലാം തിരുത്തി വ്യാഖ്യാനിക്ക? പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്ന അതല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന അതല്ല. നല്ലവണ്ണം അർജുനോട് തന്നെ പറയണം, നീ സന്യാസം നല്ലവണ്ണം അനുഷ്ഠിച്ചാലും നിനക്കത് പരധർമ്മമാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നിടത്താ കുഴപ്പം. അല്ല, സുഅനിഷ്ഠിതമെന്ന് പറയുന്നിടത്ത് ഇനി അത് ഭ്രാന്തിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ ഭ്രാന്തി സ്വധർമ്മത്തിലും വരും. എന്ത്? നിന്റെ ധർമ്മം സ്വധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കാന്ന് പറയുന്നത് നിന്റെ ഒരു ഭ്രാന്തിയാണ് എന്നവിടെയും വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പൊ സ്വധർമ്മത്തിൽ ഭ്രാന്തി വരും. സ്വനിഷ്ഠിതം എന്ന് പറയുന്നതിന് ഭ്രാന്തിയെ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടിലും വരും, പരധർമ്മത്തിലും വരും സ്വധർമ്മത്തിലും വരും. അത് രണ്ടും ചെയ്യാൻ പറ്റില്ല. അത് പറ്റത്തില്ല. അപ്പോ ആ ഉദാഹരണം എടുത്താൽ തന്നെ ശേഖരിക്കത്തില്ല. ഇപ്പൊ അർജുനൻ യോഗ്യനാണ് സന്യാസത്തിനെങ്കിൽ സന്യാസം അർജുനന്റെ പരധർമ്മമല്ല സ്വധർമ്മമാണ്. ഓ, സമയം പോയി.